శ్రీకాంతిమతిం శంకరయువతిం మడతురను నడతురను తిరు మడతురను కరుణామై తిరు వైరాణి కులతమ్మ వానరులు మురి కారుణ్య శ్రీకోవి మడతురను తిరు మడతురను ോലും മയങ്ങി അലങ്കാര പ്രഭയിൽ കുളിച്ചുകൊണ്ടുമത്തിടാങ്ങളെ തഴുകി പുണർന്നുകൊണ്ടും അളവറ്റ വാത്സല്യം ചൊരിഞ്ഞുകൊണ്ടും ശ്രീലകരഷ്ടദല പത്മപീഠത്തിൽ ശ്രീ പാർവതി ദേവി ചിരിക്കും കരുണാമൈ തിരുവൈരാണി കുളത്തമ്മ വാണരുളുന്നൊരി കാരുണ്യ ശ്രീകോവിൽ മടതുറന്നു തിരു മടതുറന്നു സ്തമയങ്ങൾ മുടങ്ങാതെ തെരിയാറി കുടിച്ചിരൻ മാറാതെ എത്തുന്നല്ലോ അലങ്കാര പ്രിയയാമയ്ക്കു ചാത്തുവൻ അഴകിറുവിണക്കുടവാഞ്ഞൊറിയുന്നല്ലോ ആരംഗം കാണുമ്പോൾ കന്യകമാരുടെ അന്തരംഗം പൂത്തു തളിർത്തുലയുന്നല്ലോ കരുണാമൈ തിരുവൈരാണി കുളത്തമ്മ വാനരുളുന്നൊരി കാരുണ്യ ശ്രീകോവിൽ നടതുറന്നു തിരു നടതുറന്നു നടതുറന്നു തിരു നടതുറന്നു നടന്നു ആതിര നാളുള്ളൊരു ഭൂമി പെണ്ണു. ഒരു പന്ത്രണ്ടു തിരുനാളുകൾ തിരുവൈരാണിക്കുളത്തേക്കൻ തീർത്ഥയാത്ര. ഇനിയൊരു പന്ത്രണ്ടു തിരുനാളുകൾ തിരുവൈരാണിക്കുളത്തേക്കൻ തീർത്ഥയാത്ര. ഇതുവരെ ആരാത്ത മൗന ദുഃഖം തിരുനടയിലർപ്പിക്കാനും മോക്ഷയാത്ര. തിരുനടയിലർപ്പിക്കാനും മോക്ഷയാത്ര. ഇനിയൊരു പന്ത്രണ്ടു തിരുനാളുകൾ തിരുവൈരാണിക്കുളത്തേക്കൻ തീർത്ഥയാത്ര. തീരത്തെ ശ്രീലകത്ത് നെടുമാംഗല്യ വരമേകും പരമ്പൊരുളാൻ. പെരിയാറിൻ തീരത്തെ ശ്രീലകത്ത് നെടുമാംഗല്യ വരമേകും പരമ്പൊരുളാൻ. പരമേശ്വര പാർവതി ചൈതന്യങ്ങൾ പരമേശ്വര പാർവതി ചൈതന്യങ്ങൾ പണ്ടേ പുറം തിരിഞ്ഞവിടുണ്ടോ അഭയമായി. ഇനിയൊരു പന്ത്രണ്ടു തിരുനാളുകൾ തിരുവൈരാണിക്കുളത്തേക്കൻ തീർത്ഥയാത്ര. ും താലിയും നേർച്ച വച്ചാൽ ചെമ്മേയനുഗ്രഹമേകുമമാ. ചെമ്പട്ടും താലിയും നേർച്ച വച്ചാൽ ചെമ്മേയനുഗ്രഹമേകുമമ്മ. ചെന്തീ കനലോളി ചിന്തും കണ്ണാൽ ചേതങ്ങളാറ്റിടും ശംഭോ ശിവ. ചെന്തീ കനലോളി ചിന്തും കണ്ണാൽ ചേതങ്ങളാറ്റിടും ശംഭോ ശിവ. ചേതങ്ങളാറ്റിടും ശംഭോ ശിവ. ഇനിയൊരു പന്ത്രണ്ടു തിരുനാളുകൾ തിരുവൈരാണി കുളത്തേക്കൻ തീർത്ഥയാത്ര ഇതുവരെ ആറാത്ത മൗന ദുഃഖം തിരുനടയിലർപ്പിക്കാനെൻ മോക്ഷയാത്ര തിരുനടയിലർപ്പിക്കാനെൻ മോക്ഷയാത്ര ഇനിയൊരു പന്ത്രണ്ടു തിരുനാളുകൾ തിരുവൈരാണി കുളത്തേക്കൻ തീർത്ഥയാത്ര ഗീതം പൂത്ത് പെരിയാറിലോളം തണുത്ത് നിലവിളക്കായിരം മിന്നുമീയമ്പലം ഹൃദയത്തിൽ പുണ്യവും കാത്തു ഒരു കോടി ഭക്തരെ പുണ്യപ്രസാദം സ്നാഥം ഇനി എന്റെ ദേവി മോഹിക്കാറുണ്ടൊരു പൂവായി അവിടുത്തെ കാൽക്കൽ വീഴാൻ വേദിക്കാറുണ്ടൻ വ്യഥകൾ തേടുന്നു മുക്തി മന്ത്രം മോഹിക്കാറുണ്ടൊരു പൂവായി അവിടുത്തെ കാൽക്കൽ വീഴാൻ വേദിക്കാറുണ്ടൻ വ്യഥകൾ തേടുന്നു മുക്തി മന്ത്രം ൂവളത്തിലായി വന്നു താണ്ഡവം നേരിൽ കണ്ടു കൈവല്യഭാവം എന്നിൽ എത്തിയപ്പോൾ ഇന്നൊരു ശാന്തി മനസ്സിൽ എത്തിയപ്പോൾ ശാന്തി പാടി ഞാൻ തിരുവാതിരനാൾ ചൂടിനിൽ തൃച്ചേവടികൾ ചൊരിയണേ കരുണാധാര ഒഴിയണേ ദുരിതാവലികൾ അയ്യാണിക്കുളത്തെഴും ശങ്കരനെ ശൈലജ തന്നെ പ്രിയങ്കരനെ പാടി ഞാൻ തിരുവാതിരനാൾ ചൂടിയിൽ തൃച്ചേവടികൾ ചൊരിയണേ കരുണാധാര ഉള്ളണേ ദുരിതാവലികൾ ഐരാണിക്കുളത്തെഴും ശങ്കരനെ ശൈലജ തന്നെ പ്രിയങ്കരനേ.